വരുന്ന കറ് ഗത്തവും വ്യാകരണമാണ്. ഏയാത് എന്ന് പറഞ്ഞ പുനരേയാത് എന്ന് പറയുന്നത് ആദ്യം അരണ്യം ഇയാദിതി പ്ലസ് ഇ ഉപസർഗമാണ്. ആ ഈ ഗുണം വന്നിട്ട് ഏയാത്. അപ്പോ ഇയാദ് എന്ന് വെച്ചാ പോവുക, ഏയാദ് എന്ന് പറഞ്ഞാ തിരിച്ചു വരിക. ആ ഗച്ചതി ഗച്ചതി എന്ന് പറയുന്നു സാറിന് അങ്ങനെ ഉപയോഗിക്കും. ഗതി എന്ന് പറയുമ്പോൾ സകർമ്മകമാണ്. അപ്പോൾ ധാതുവിൽ നിന്ന് കർമ്മ അർത്ഥത്തിൽ കർമ്മണി ലകാരം വരുന്ന സൂത്രം ഏതാണ്? അല്ല കർമ്മണി ജബാവേച്ച്. നിങ്ങൾ തെറ്റ് പറയുമ്പോൾ എന്നെയും തെറ്റിക്കുകയാണ്. ഒന്നാമത് എനിക്ക് ഓർമ്മ കുറച്ച് അത്ര പോരാ. എന്തെങ്കിലും ചോദിക്കാൻ തെറ്റ് പറഞ്ഞാൽ ഞാൻ വിചാരിക്കും നിങ്ങൾ പഠിച്ചിട്ട് വന്നു ശരിയാ പറയുന്നതെന്ന് വിചാരിച്ച് എനിക്ക് പലപ്പോഴും അങ്ങനെ അബദ്ധം പറ്റാറുണ്ട്. ഞാനും അത് ഏറ്റു പറയും. അതുകൊണ്ട് ശരി പറഞ്ഞാൽ നല്ലത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, അല്ല വേറെ വഴിയൊന്നുമില്ല. അല്ല ഇത് പൂർണ്ണമായിട്ടും ഇത് ഓർക്കുക എന്ന് പറഞ്ഞാൽ അതല്ലാതെ വഴിയില്ല. അപ്പോൾ അതുകൊണ്ടത് ഈ ഭാഗങ്ങളൊക്കെ വിശേഷിച്ച് ഒന്ന് മറിച്ചു നോക്കണം. മറിച്ചു നോക്കില്ലെങ്കിൽ മറന്നു. എൻ്റെ പ്രശ്നം അത് തന്നെ. ഞാനും നിങ്ങളോട് മറിച്ചു നോക്കാൻ പറയാറുണ്ടെങ്കിലും പല കാരണങ്ങളുകൊണ്ട് ഞാനും മറിച്ചു നോക്കാറില്ല. അതുകൊണ്ട് വിസ്മൃതിയിലാണ്. ഈ ഭാഗങ്ങളൊക്കെ ഞാൻ അവസാനമായി നോക്കിയത് 90-91 കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയത് ഇന്നലെയാണ്. അപ്പോൾ അതിൻ്റെതായ ദോഷങ്ങൾ എന്നിലുമുണ്ട്. അതിനിടയ്ക്ക് പിന്നെ ഇവിടെ ഒന്നും പഠിപ്പിച്ചില്ല. പലരും പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം സന്ധ്യ കഴിയുമ്പം മിക്കവാറും പേരും നിർത്തിപ്പോവും. പഠിച്ചിട്ടുണ്ട്, സന്ധിക്കപ്പുറമൊന്നും ആരും പോയിട്ടില്ല. പിന്നെ ഈ 90, 91, 92 മാക്സിമം. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ്. പിന്നെ എൻ്റെ ജോലിയും പഠിപ്പിക്കലായിരുന്നില്ല, മറ്റ് വ്യവഹാരങ്ങളായിരുന്നു. മറ്റ് എന്താണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനും അത് ഇതൊക്കെ ആയിരുന്നു എൻ്റെ പണി. അതുകൊണ്ട് ഇതിനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ തുറന്നു നോക്കിയിട്ടില്ല. എങ്ങനെ എന്താ അങ്ങനെ ഒരു സംശയം എന്നെ കുറിച്ച് വന്ന്? എന്താ കാരണം? അങ്ങനെ ഒരു സംശയം വരണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ. ഞാൻ പഠിപ്പിക്കുന്ന പോരെന്നാണ് അല്ല അത് പോട്ടെ, ഇത് മുഴുവൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം വന്നല്ലോ. അതിനെന്താ കാരണം എന്നുള്ളതാണ്. അത് അത് പറഞ്ഞത് പറഞ്ഞല്ലോ, 92, 93 ശേഷം ഇതെനിക്ക് നോക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എടുത്ത് നോക്കിയത്. അപ്പോൾ അതിൻ്റേതായ അത് ഗുണമല്ല, ദോഷമാണ്. നോക്കേണ്ട ആവശ്യം വന്നില്ല. പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും നോക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കും. ഏതെങ്കിലും പിന്നെ ശബ്ദങ്ങളെ സംബന്ധിച്ചൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കാറുണ്ട്, സംശയമായിട്ട് പഠിക്കുകയല്ല, ആരെങ്കിലും സംശയം ചോദിച്ചാൽ ചിലപ്പോൾ അത് ഓർമ്മയിലില്ലെങ്കിൽ പുസ്തകം എടുത്ത് നോക്കിയിട്ടുണ്ട്, അങ്ങനെ നോക്കിയിട്ടുണ്ട്. അല്ല, ഈ പുസ്തകമൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്, പിന്നെ ഇപ്പോഴാ. അതുകൊണ്ട് അങ്ങനെ വരാൻ പാടില്ല ഇത്. അപ്പോൾ അത് അതാണ് തകരാറ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മൾ നോക്കാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം ഇത് പെട്ടുപോകും. നോക്കിയിരുന്നാൽ വിടത്തില്ല, ഇടയ്ക്കെങ്കിലും ഇത് നോക്കണം. ഇപ്പോൾ ഒരു ഗതവും അവിടെ വികാരം വന്നു. ആത്മനിപദം വിരിക്കുന്ന സൂത്രം ഏതാണ്? ഭാവകർമ്മണോഹോ. യക്ക് വരുന്നത് ഒരു യക്ക് വന്നു കഴിഞ്ഞാൽ കിത്തായോണ്ട് റേന് ഗുണം വരാൻ പാടില്ല. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് അടുത്ത്? ഗുണോർത്തി ഗുണഹ ഗുണോർത്തി സംയോഗാദ്യോഹോ എന്ന് പറയുന്ന സൂത്രപ്രകാരം എന്ത് വരുന്നു? ഗുണം വരുന്നു. ഗുണം വന്ന് രപരം വന്ന് അരിയത്തെ സകർമ്മമായിട്ട് എങ്ങനെ വരും? അരിയത്തെ അരിയത്തെ അരിയന്തി അരിയസേ അരിയ ലട്ടിൽ വരും വേറ്, ദുത്വം വന്ന് വേറേറ് അഭ്യാസ ദൂരത്തിൽ വേറെ ഹലാശേഷ ആറ് അതാതേ അഭ്യാസ ദീർഘം വന്ന് ഏറ് ഏന്നിരിക്കുന്നു വീണച്ചെണ്ണ് വരുമ്പോൾ എങ്ങനെ വരുന്നു? കേട്ടില്ലേ? എല്ലാം നിങ്ങൾ പഠിച്ച സൂത്രമാണ്. എന്താ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രക്രിയയല്ല. ആരേ പറഞ്ഞെല്ലാം കേട്ടോ? ഒരു ദത്തം വന്ന് ഒരു അഭ്യാസ ദൂരത്ത് രപരം ഫലാദിശേഷം ആറ് അതാദേഹെ ആറ് ഏന്തിരിക്കുന്നു ഇത് കാണിച്ച് എണ്ണ വന്നിട്ട് എന്ത് വരുന്നു? ആരേ അസമിക ലഡു കിത്താണ്, അതുകൊണ്ടാണ് വേറൊന്നും വരാറ്. ആരേ ആരാന്നെല്ലായിടത്തും വരും. ആരേ ആരാധി ആരിരേ ആരിഷി ആരാധി ആരി ആരി ആരുദ്ധി ആരെ ആരിമഹി ആരിമഹി ഇവിടെ ഇട്ട് വരുമോ? ഇട്ട് എങ്ങനെ? അതുകൊണ്ടാണ് ക്രാദ്യന്യോലടി സേഡ് ഭവേത്. പ്രതന്ത ഈദൃങ് നെത്തിയാനിട്ട് വരത്തില്ലേ? ദല്ലിനേ ഉള്ളൂ. ശരിയാണ്. പകര് ധാതു ആയതുകൊണ്ട് അനിട്ടാണ് താസ് പരത്തി വരുന്നു. ഇത് സി സിട്ട് താസിഷും ഉപദേശേ അച് എന്ന് പറഞ്ഞു. അതിന്റെ വൃത്തിയിൽ എഴുതി ഉപദേശയോ അച് എന്ന് പറഞ്ഞു. അതിന്റെ ഉപദേശം കൂടെ ആവരുത്, അതിന്റെ ഉപയോഗം കൂടെ ആവരുന്നു. കാരണം അറ് എന്നിരിക്കുന്ന പരത്തിൽ താസിരിക്കുമ്പോൾ ചിന്മദ്ഭാവം വരും, വിട്ട് പ്രാപ്തമാവും. അതുപോലെ തന്നെ അറിവിന്റെ പരത്തിൽ തായിരിക്കുമ്പോൾ സർവധാതുകാർദ്ധാതിയോ ഗുണവും പ്രാപ്തമാകുന്നു. പരമാകുന്നുണ്ട് എന്തോ ഒരു സർവധാതുകാർദ്ധാതിയോ ഗുണം വരും. ഗുണം വന്നു ആര് താന്ന് വരുന്നു. പിന്നെ ചിന്മട്ട് വരും. ചിന്മദ്ഭാവം വന്നിട്ട് എന്തോ വരുന്നു ആര് പരത്തിൽ എട്ടുമെന്ന് പൂർവ്വത്തിൽ അതാ ഉപദായ വൃദ്ധി വന്നിട്ട് ആരി താന്ന് വരും. ഇവിടെ ചിന്മദ്ഭാവം പ്രാപ്തമാകുമ്പം ആര് താന്നായിരിക്കും. ആര് താ ഇവിടെ അജന്തമായ ധാതുവല്ല, എന്തുകൊണ്ട് ആരുകയാണ്? അതുകൊണ്ടാണ് പറഞ്ഞത് ഉപദേശേ യോ അച് തദന്തം എന്ന് പറയുന്നു. ഉപദേശേ യോ അച് തദന്തം, ഇവിടെ ഉപദേശയോ അച് തദന്തമാണോ? ഉപദേശേ യോ അച് തദന്തമാണോ? ആണോ? ഏതാണ് സൂത്രം? അതാണോ? എന്താണ് എന്റെ വൃത്തി? വൃത്തി അത്യന്ത ഉദയസ്വം. എങ്ങനെ എങ്ങനെ? യോയം ഏകാദശ സ പൂർവസ്യാധിപത് പരസ്യ അന്തവർ. അതാണ് അവിടെ ഏകാദേശമുണ്ട്. അങ്ങനാണ് പറഞ്ഞത്. വ്യപദേശിവത് ഏകസ്മിൻ, ഏകസ്മിൻ ക്രിയമാണ് കാര്യം. പൂർവസ്യ അന്തവത് പരസ്യ ആധിപത്. ഒന്നിനെ തന്നെ വ്യപദേശിവത്തായിട്ട് തഥാതി തദന്തമായി ഗ്രഹിക്കാം. അപ്പോൾ ഇവിടെ അച്ഛനെ തന്നെ ഉപദേശി അച് തതിനെ തദന്തമായി ഗ്രഹിച്ചു. അങ്ങനെ ഗ്രഹിച്ചതുകൊണ്ട് ഇവിടെ എന്ത് വരുന്നു? ഇപ്പം ആരെന്ന് പറയുന്ന ഹലന്തമാണെങ്കിലും ഉപദേശത്തിലെയോ അച് തദന്തമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ എന്ത് വരുന്നു? ചിന്നോദ്ഭാവം. അതായത് എറ് താന്നിരുന്നു, ഇവിടെ പരമായ ഗുണം വന്നു, രവരം വന്നു, അര് താ. ഇവിടെ എന്ത് വരുന്നു? ചിന്മദ്ഭാവം എട്ടും വരും. ഇനി ചിന്മദ്ഭാവം വന്നുകൊണ്ട് എന്ത് ചെയ്തു? പൂർവ്വത്തിൽ അരിന് ബുധായ വൃദ്ധി വന്ന് പരത്തിൽ എട്ടും വരുമ്പോൾ ആരി താ അരു താരോ. ചിന്മദ്ഭാവം ഇട്ട് വികല്പമാണ്. അത് വരാത്ത പക്ഷത്തിൽ അർത്ഥ അതിനകത്ത് ഒരു രൂപയെ കൊടുത്തിട്ടുള്ളൂ. അറ് സ്യാന്നിരിക്കുമ്പോ സൂത്രം വരുന്നു വൃദ്ധനോഹോ ഇട്ട് വരാമല്ലോ. അപ്പോ എന്ത് വരുന്നു? പരമായുണ്ട് ആദ്യം സർവദാദാർദാദിയോ ഗുണം വന്ന് രപരം വന്ന് ആരി ഷ്യ തേ അരിഷ്യത്തെ. ഇനി ചിന്മദ്ഭാവം വരുമ്പോഴാണെങ്കിലോ അവിടെ അതുപോതായ വൃത്തി വന്നിട്ട് ആരിഷ്യത്തെ. ഹോട്ടലിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് എങ്ങനെ വരുന്നു? അരിയ അരിയത്തെ എന്നാണ് വരുന്നതെങ്കിൽ അരിയത്താം അരിയത്താം. അങ്ങനെ വരുമ്പോ യാന്നിരിക്കുന്നു, ഗുണവർത്തി സംയോഗാദ്യ പ്രകാരം ഗുണം വന്നിട്ട് അരിയ അരിയതാന്നിരിക്കുമ്പോ സൂത്രം വരുന്നു ആടജാതീന ആര്യത. ഇങ്ങനെ വരുന്നിടത്ത് യജാതികളുടെ വിശേഷിച്ച് ആദ്യം അംഗകാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം അവസാനം വേണം ഏത് വരേണ്ടത്? ആടജാതി. എന്നാലേ പലയിടത്ത് ശരിക്കുള്ള രൂപം കിട്ടത്തുള്ളൂ. ഹലാദിയാണെങ്കിൽ കുഴപ്പമില്ല, അജാതി. ആര്യത വിധിലിങ്ങിൽ വരുമ്പം ഒരു ഗുണവർത്തി സംയോഗാദ്യ അരുവെന്ന് ആന്ന് വരും. ആന്ന് വരും അരിയേത ആശയില്ലെങ്കിൽ വരുമ്പം ഇവിടെ എന്ത് വരുന്നു? ആദ്യം ഗുണം വരുന്നു. ഗുണം വരുമ്പോ ആ ചിന്മദ്ഭാവം പൂർവത്തിൽ എന്ത് വരുന്നു? അതുപോലെ ഒരു ദിവന്നു ആരിശീഷ്ട ആരിഷിയാസ്താം അരിശീരൻ അരിശീഷ്ട അരിഷിയാസ്താം അരിഷി. ഇനി ഇത് വരാത്ത പക്ഷത്തില് എറുന്നായിരിക്കുന്നത് എന്ത് വരുന്നു? ഏ സൂത്രം വരുന്നു? ഉസ്ഛ വരുന്നു. എന്തുകൊണ്ടു? ഇട്ടില്ല. എന്താണ് അതിന്റെ വൃത്തി? സൂത്രം പറയുന്നവര് തന്നെ അതിന്റെ വൃത്തിയും പറയുന്നു. ആരാണ് സൂത്രം പറയുന്ന ഒരു വൃത്തിയും പറയുന്നത്. ഇനി അപ്പൊ എന്ത് വരുന്നു, എന്താ ചെയ്യുന്നു, ഉച്ച കിത്താക്കി കൊണ്ടുവരുന്നു ഒരു ശിഷ്ട ഷിയാസ്ത ക്ഷീര ശിഷ്ട ഷിയാസ്ത ഒരു താ വരുന്നു ചെളിയിലെങ്ങി സൂത്രം വരുന്നു ജിൻ ഭാവകർണോ ചിൻ വന്നു ചിൻ വരുമ്പോ എന്ത് വരുന്നു പൂർവത്തിന് പൂർവത്തിന് എന്ത് വരുന്നു ഗുണം വന്ന് രവരം വന്ന് അതവുദായ വൃദ്ധി വന്ന് ആടജാതീനാം വൃദ്ധി വന്ന് എന്തുവരുന്നു ആരി ചിണോലക്ക് അപ്പൊ എന്തുവരുന്നു ആരി ആരി എന്ന് വരുന്നു വേറെ വിശേഷമൊന്നുമില്ല വരുന്നു. അടുത്തെന്ത് വരുന്നു ആ ആര് ചിണ്വദ്ഭാവം വരുന്ന വശത്ത് ആര് ഷാതാം ചിണ്വദ്ഭാവം വരാത്ത വശത്തിൽ ഹർഷാർഷാവും ആടജാതീന മന്ദിരം എന്തുവരും ആറിട്ട് വരുമോ ഇല്ല ആർഷാദാം ആരിഷാദാം ആർഷാദാം ആരിഷത ആർഷത അരിഷ്ട അരിഷത അടുത്ത എങ്ങനെയാ ആ രി ഷ്യ അരിഷ്യത അടുത്തെന്ത് വരുന്നു ആ ഇവിടെ കൊടുത്തിട്ടുണ്ട് രൂപങ്ങൾ രണ്ടും കൂടെ ചേർത്താ കൊടുത്തിരിക്കുന്നു സ്മൃ സ്മരണേ സ്മര്യതേ സസ്മരേ ഉപദേശഗ്രഹണ ചിഹ്നത്തിട്ട് ആരിത അർത്ഥ സ്മാരിത സ്മർത്ത എന്നാ കൊടുത്തിരിക്കുന്നു സ്മൃ സ്മരണേ ഇവിടെ എന്തുവരുന്നു സ്മൃ യാന്നിരിക്കുന്നു അപ്പൊ അവിടെ എന്തുവരുന്നു ഗുണവർത്തി സമയോ രപരം സ്മര്യതേ സ്മരിക്കുക സകർമ്മകമാണ് അതാദ്യം നോക്കണം എന്നാലേ ഭാവിയിലാണോ കർമ്മത്തിലാണോ എന്ന് അറിയാൻ പറ്റും. ഇപ്പൊ സകർമ്മമായതുകൊണ്ട് സ്മര്യതയും ലിറ്റിൽ വരുമ്പോഴോ സ്മൃ സ്മൃ അഭ്യാസ വിരത്തിൽ വരാശേഷം വന്നിട്ടുണ്ട് സ സ്മൃ ഏന്തിരിക്കും പേസൂത്രം വരുന്നു സസ്മൃ ഏന്തിരിക്കും ഏതാ പറഞ്ഞ എന്നെ കൂടെ തെറ്റിക്കരുത് സസ്മൃ ഏന്തിരിക്കുമ്പോ ആ ഹൃദച്ച സംയോഗാദി ഗുണ സംയോഗാദി ആയതുകൊണ്ട് എന്ത് വരുന്നു ഇവിടെ ഗുണം വരുന്നു സസ്മരേ സസ്മരേ സസ്മരേ സസ്മരാദേ സസ്മരിരേ സസ്മരിഷേ സസ്മരി വഹേ എങ്ങനെ ഇട്ട് വരുന്നത് ക്രാദ്യന്യോലടി സ്മൃത് താ വരുമ്പോ നേരത്തെ വന്നതുപോലെ തന്നെ ഗുണം വന്നു, രവരം വന്നു, ചന്ദ്രഭാവം വന്നു, ഉദാവൃത്തി വന്നു, സ്മാരിത. അത് വരാത്ത പക്ഷത്തിൽ ഇട്ടു വരുന്നില്ല. എന്തുകൊണ്ട്? അനിട്ടുഭാവം. അപ്പൊ സ്മാരിത ലക്ഷ്മി വരുമ്പോ എന്ത് വരും? സ്മർത്ത അടുത്തെന്ത് വരുന്നു? ലിട്ടിൽ വരുമ്പോ സൂത്രം വരുന്നു. വൃദ്ധനവസ്ഥയിട്ട് വന്നിട്ട് ചിണ്വദ്ഭാവം വരുമ്പോ സ്മാരിഷ്യതേ സ്മരിഷ്യതേ ലോട്ടിൽ വരുമ്പോ വിശേഷമൊന്നുമില്ല. സ്മരീത എന്നുള്ള എന്താവും? സ്മരിയത. ലട്ടലും വിശേഷമൊന്നുമില്ല. സ്മരിയത സ്മരിയത അത് തന്നെ. പിന്നെ ഉച്ച പ്രകാരം എന്താവും? കിത്താവും. അപ്പൊ എന്തോരും സ്മൃശീഷ്ട ചുണ്ണു വരുമ്പോ എന്തുവരുന്നു? അസ്മാരി ചുണോലു അസ്മാരി ചിൺവദ്ഭാവം വരുന്നുണ്ട്. അസ്മാരിഷാദാം ചിൺവദ്ഭാവം വരാത്ത വർഷത്തിലിട്ട് വരാത്തോണ്ട് അവിടെ ഉസ്ത കിത്താവത്തില്ലേ? എന്താണ് ഉസ്തയുടെ? എങ്ങനെ? എന്താണ് എന്റെ വൃത്തി? എങ്ങനെ എങ്ങനെ? വൃത്തന്താത് സംയോഗാദേഹി സ്മൃ. അതെന്താണ്? സംയോഗാദിയാണ്. അതിന്റെ പരത്തിലിരിക്കുന്ന ലിംഗിന് സച്ചിന് ഇട്ട് വരുന്നു. പരസ്യയോഗത്തിൽ ആത്മീയോഗത്തിൽ തങ്ങി. അപ്പൊ ഇട്ട് വരേണ്ടതാണല്ലോ. ചിൺവദ്ഭാവം വരാത്ത വർഷത്തിന്. അപ്പോ ഇവിടെ എന്ത് വരുന്നു? അങ്ങനെ ഇവിടെ വിധിലെങ്കില് ആശയില്ലെങ്കില് എന്തുവരുന്നു? സ്മൃ അത് വന്നു. അത് വരാത്ത പക്ഷത്തിൽ അവിടെ എന്തായാലും ഇട്ട് വരും. അത് വരാത്ത പക്ഷത്തിൽ അതെന്തുവരുന്നു? പിന്നെ നോക്കണം എന്താണ് പരമേതാണ്, പിന്നെ ആഭീയമാണോ, പൂർവോത്രോ അസിദ്ധമുണ്ടോ, ഇതെല്ലാം നോക്കണം. ഇതെല്ലാം നോക്കണം. പിന്നെ പുസ്തകത്തിലെ രൂപവും നോക്കണം. അതെല്ലാം നോക്കണം. സൂത്രം മാത്രം നോക്കിയാ പോരാ, പുസ്തകത്തില് സ്മൃശിഷ്ടന്നല്ലേ. അപ്പൊ ഇട്ട് വന്നില്ലല്ലോ, അപ്പൊ നോക്കണ എന്തുകൊണ്ടത് വന്നു? ഗുണമില്ല. അപ്പൊ എന്തുകൊണ്ട് ഇട്ട് വന്നില്ല? ഇട്ട് വിധിക്കാൻ സൂത്രം ഉണ്ടായിട്ട് എന്തുകൊണ്ട് വന്നില്ല? അത് തന്നെ പ്രദേശ സംയോഗാദി എന്ന് പറയുന്ന അഭിയ സൂത്രമാണോ? പുറത്ര അസിദ്ധം ഉണ്ടോ, വരുന്നുണ്ടോ? പിന്നെ നോക്കേണ്ടത് പരനിത്യ അന്തരംഗ അപവാദങ്ങളിൽ ഏതെങ്കിലും പെടുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഒരു രൂപം കൊടുക്കാത്ത സ്ഥിതി എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്നാന്ന് കണ്ടുപിടിക്കുന്നത്. അല്ലല്ല, അതല്ല, സംയോഗാദേ ഏഴ് രണ്ട്. ഏഴ് നാലാം പാദത്തിലല്ലേ ആദ്യം തുടങ്ങുന്നത്, അവസാനിക്കുന്നത് ആറില്, നാലില്. ആറ് നാലില് തുടങ്ങിയിട്ട് തീരുന്ന എവിടെ? ആ പാദത്തിന്റെ അവസാനം പിന്നെ അത് വരത്തില്ല, അത് വരുന്നില്ല. അത് ഗുണം, ഗുണത്തിന്റെ കാര്യമല്ലല്ലോ. അതങ്ങനെ വരുന്ന ലെട്ടിൽ വിധിക്കുന്ന സൂത്രം തന്നെ അതാണ് വരുമെന്ന് പറഞ്ഞു, അതല്ലല്ലോ വരുമെന്ന് പറഞ്ഞു. പ്രത്യക്ഷ സമയകാതിർ ഗുണം വരുമെന്നാണോ പറഞ്ഞത്? എട്ട് വിധിക്കുന്ന സൂത്രം പ്രത്യക്ഷ സംയോഗാതിർ എന്ന് പറയുന്ന എട്ട് വിധിക്കുന്ന സൂത്രമുണ്ട്. എട്ട് വിധിക്കുന്ന സൂത്രം ഹൃദയച്ച സംയോഗാതർ എന്ന് പറയുന്ന രണ്ട് സൂത്രമുണ്ട്. അതിന്റെ വൃത്തി അതെന്താ പറയുന്നു? റിങ് എന്താണോ ഇട്ടെന്നാണോ? സമയത്തിലല്ല. അപ്പൊ അത് നോക്കണം എന്താണെന്ന്. എന്തായാലും രൂപത്തിൽ അതില്ലല്ലോ. എന്തുകൊണ്ട് അത് വന്നില്ല എന്നുള്ള നോക്കണം. ഉച്ചപ്രകാരം കിത്താവുന്നു, ശ്രീ കഹകിതി എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്നു. അത് ശരിയാണ്. ശ്രീഞ്ഞേകാ ചുഗന്ധാച്ച കിത എന്താണ് ശ്രീ കഹകിതി? ശ്രീഞ്ഞ ഏകാച്ച് ഗന്ധാച്ച ഗിത് കിതോൽ ഇണ്ണ വിട്ടണം നിഷേധിക്കുന്നു അല്ലേ. ആ എന്തായാലും ഒന്ന് വിശദമായി നോക്കിയിട്ട് വന്നാൽ മതി, ഞാനതിനെ കുറിച്ച് നോക്കിയില്ല. എന്തായാലും പുസ്തകത്തിലെ രൂപം എത്രയേ ഉള്ളൂ? ഒരു രൂപയല്ലേ ഉള്ളൂ. എന്തായാലും അത് നോക്കി നന്നായി. അടുത്തെന്ത് വരുന്നു? ട്രിങ് എങ്ങനെ വരുന്നു? അസ്മാരി ശരി, അടുത്തേതാണ്? അടുത്ത ഭ്രംസധ്വംസം ധാതുവിൽ ശ്രംസധാതു വന്നതാണ്. അവശ്രംസനെ ശ്രംസധാതു അകർമ്മമാണ് ഭ്രം എന്ന് പറയുന്നു. അതുകൊണ്ട് എന്ത് വരുന്നു? ശ്രംസ് യാവരുന്നു. യാവരുമ്പോ എന്ത് വരുന്നു? ഉപദായിക്ക് അവിടെ വരുന്നു. ലോപിച്ചുപോയി. ഒറ്റ രൂപേ വരുന്നുള്ളൂ. എന്തുകൊണ്ട്? അകർമ്മകമായത് സ്രസ്യത്തെ എന്ന് പറയുന്നു. ഇതിലെ ശ്രംസ് നകാരജോ അനുസ്വാര പഞ്ചമോ ചരിതാദിഷു എന്ന് പറഞ്ഞുള്ളത് ശ്രംസ് നകാരതമാണ്, അനുസ്വാരം ലോപിച്ചു പോകുന്നു. ലിട്ടിൽ വരുമ്പം ശ്രംസ് സശ്രം സേ. ലിട്ടിൽ വരുമ്പോ സൂത്രം വരുന്നു. ശേഷിച്ചു വരുന്നില്ല. എന്തുകൊണ്ട്? അജന്തമല്ല. പക്ഷെ ധാതു സേട്ടാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? ശ്രംസിത ശ്രംസിത ഇല്ല. അത് പറയിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. ലട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? ശ്രംസി ഷ്യതേ ശ്രംസ്യ താം അശ്രംസ്യ അല്ല, അവിടെ ശ്രം വരുന്നില്ല. ശ്രസ്യതാം ശ്രം വരമല്ല, ശ്രസ്യതാം അശ്രസ്യത ശ്രസ്യേത അവിടെ ശ്രം വരും. എന്തുകൊണ്ട്? പരത്തില് കിത്തുങ്ങിത്തൊന്നുമില്ല. ശ്രംസിശേഷ്ട അവിടെ സൂത്രം ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? അശ്രംസിണ് ചിണ് വരുന്ന സൂത്രം ഏത്? ചിൻഭാവകർമ്മ ചിണോലുക്ക്. അപ്പൊ എന്ത് വരുന്നു? അശ്രംസി. എങ്ങനെ? ശരിയാ, ഒരു വഴിയില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ഭൈമീന് സൂക്ഷിക്കണം. ഭൈമീ സാറിന് തെറ്റു വരാറില്ല, പക്ഷെ അസ്രംസിന്നെ ഇവിടെ വരത്തുള്ളൂ. അസ്രം സൃഷ്ട എന്ന് വരാൻ തൽക്കാലം എന്റെ ബുദ്ധിയിലൊന്നും തോന്നുന്നില്ല. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഞാൻ നോക്കില്ല. ചിണ്ണുദ്വം വരണം. ചിണ്ണ് വന്നു കഴിഞ്ഞാൽ അസ്രംസി താലോചിക്കുക. അസ്രംസിന്നെ വരാൻ പാടുള്ളൂ. ഭൈമീൻ സാറിന് വ്യാഖ്യാനം തെറ്റ് സാറിനായി വരാറില്ല, പക്ഷേ തൽക്കാലം വേറെ ഒന്നും വരാൻ വഴിയില്ല. അസ്രംസിന്നെ വരാൻ വഴിയുള്ളൂ. ഇപ്പോഴെന്റെ ബുദ്ധിയിൽ അത്രേ തോന്നുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയും. അസ്രംസി നല്ല വരാൻ വേറെ സൂത്രമൊന്നും ഇല്ലല്ലോ. ചിണ്ണു വന്നേ പറ്റും, ചിണോലക്കും വന്നേ പറ്റും. അപ്പൊ അസ്രംസിനെ വരാൻ പാടുള്ളൂ. മറ്റൊന്ന് കിട്ടുന്നവരെ തൽക്കാലം അത് ശരിയല്ലെന്ന് വയ്ക്കാം. ഒന്നും വേറെ ഒന്നും വരാൻ വഴിയില്ല. അസ്രംസി അടുത്ത് അസ്രംസി ക്ഷേത്ര അടുത്തേതാണ്? അതെന്താ അങ്ങനെ വന്ന് ഭൈമീൽ സംസ്രസ്യത ഇതിദ്ധസ്തു ഡു നദി സമൃദ്ധു. അത് നേരത്തെ ഒന്നാണ്. രണ്ട് ഓരോരോ സൂത്രങ്ങൾക്ക് ഉദാഹരണം കൊടുക്കാനാണ് ഇതൊക്കെ കൊടുക്കുന്നത്. അനുസ്വാരത്തിന് ലോകം വരുന്നതിനൊരു ഉദാഹരണം കൊടുത്ത് ഇനി ഇതത്തിന് നും വരുന്നതിന് കൊടുക്കണം. അപ്പൊ എന്തുവരുന്നു? നന്ദ് ഇതിതോ നും ധാതു. നന്ദ് യ തേ നന്ദ്യതേ. നന്ദ്യതേ ഇതും ഭാവമാണ്, ഒറ്റനുവേ വരുന്നുള്ളൂ. നന്ദ്യത്തെ നന്ദ് നന്ദ് നനന്ദേ നന്ദിത നന്ദിഷ്യത്തെ നന്ദ്യതാം അനന്ദ്യത നന്ദ്യേത നന്ദിശിഷ്ട. അവിടെയും എന്തോരും അവിടെ എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? ആ അപ്പൊ ഏതാശാനും ഒടുക്കണം എന്ന് പറയാൻ പറ്റും. അനന്തി അവിടെ അനന്തിഷ്ടം കൊടുത്തില്ലല്ലോ. ഇത് തോന്നും ധാതോ വരാത്ത സ്ഥലമാണോ? എന്തുകൊണ്ട് വേറെ നിമിത്തമൊന്നും പറയുന്നില്ല? ഇത് തോന്നും ധാതോ വേറെ നിമിത്തം പറയുന്നില്ല ഇതിത്തല്ലാതെ. അതുകൊണ്ട് എല്ലായിടത്തും വരും. അപ്പൊ അനന്തി അനന്തിഷ്യത. ഓരോരോ വിശേഷ സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള ഉദാഹരണം കൊടുക്കുകയാണ്. സിദ്ധാന്തപതിയാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അടുത്തു പറയുന്നത് സംപ്രസാരണം യജ്ജതേജുദാത സകർമ്മകമാണ്. യജിൽ നിന്ന് യക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? സംപ്രസാരണം എന്ന സൂത്രം ഏതാണ്? വജിസ്വപി യജാദീനാം കീർത്തി സംപ്രസാരണം സംപ്രസ്രസപൂർവം ലെട്ടിൽ വരുമ്പോ യജ് തന്നെ, പക്ഷെ അവിടെ എന്തുവരും? സംപ്രസാരണം തദാശ്രയന്റെ കാര്യം ബലവത്ത. അതുകൊണ്ട് ആദ്യ സംപ്രസാരണം വന്ന് പൂർവരും വന്ന് ഇജ് ദിത്തും ഇജ് ഇജ് ഫലാവിശേഷ ഈ ഇജ് എന്നിരിക്കുന്നിടത്ത് എന്തുവരുന്നു? ഈ ഇജ് എന്നിരിക്കുമ്പോഴത്തേക്ക് ദീർഘം വന്നിട്ട് ഈ ജയ് അഭ്യാസസ്യ അസവർണേ വരില്ല ഇവിടെ. എന്തുകൊണ്ട്? അസവർണം അതാണ് വരേണ്ടത്, അത് വരുന്നില്ല. പിന്നെ വേറൊന്നും വരാനില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? ഈ ജയ് അനുട്ടത്താകുകൊണ്ട് യജ് താന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഷഡോ ആണോ? ഷ്ടുത്വം വന്നിട്ട് എഷ്ടോ ഏജോ വൃഷഭ്രസ് ഷത്വം വന്നിട്ട് അവിടെ എന്തൊരു ഷഡോ യക്ഷ്യത്തെ അടുത്തു ഇജ്ജതാം ഇജ്ജതാം നിങ്ങൾ വരുമ്പോ എന്ത് വരുന്നു? ആദ്യ സംപ്രസാരണം വന്ന് ഈ ഇജ്ജിതാന്നിരിക്കുമ്പോ ഇത് വന്നതിന് ശേഷം ആടജാതിന് ആടശ വൃദ്ധി വന്നിട്ട് ഐജ്യത വിധിലിംഗിനാണെങ്കിലോ സംപ്രസാരണം വന്ന് ഇജ്ജേത ആശീർലിംഗിൽ വരുമ്പോ യജ് സീട്ട് ഇവിടെ സംപ്രസാരണം വരുന്നില്ല. എന്തുകൊണ്ട് കിത്തില്ല? യജ് ശിഷ്ടായിട്ട് വരുമോ? പിന്നെങ്ങനെ യജ് വൃഷഭ്രസ്വം ഷഡോ കസി യക്ഷിഷ്ട ലിംഗിൽ വരുമ്പോ ആ ഏജ് ചിണ് വരുന്നുണ്ട് വൃദ്ധി. അയാജി ചിണുവിലേക്ക് വരുമ്പോ അയാജി അതങ്ങനെ അയാജി എന്ന് വരുന്നത് അയാജി എന്ന് വരുമോ? എട്ട് വരുമോ? യജ് ധാതുവിന്റെ ഫലത്തില് ആ യജ് സിച്ചിരിക്കുമ്പോ എന്തുവരുന്നു? വൃഷഭ്രസ ഷത്വം വന്ന് കത്വം വന്നിട്ട് അയക്ഷ ആദാം അയക്ഷാദാം. ഇവിടെ ചിണ്ണോദ്ഭാവം വരുന്നില്ല, സംപ്രസാരണം വരുന്നില്ല. അയക്ഷാദാം അയക്ഷത അയഷ്ട അയക്ഷാദാം അതങ്ങനെയാണ്. ആയജ്ധ്വം ജാക്കെന്തോരം വൃഷഭ്രസ് പ്രകാരം ഷത്വം വന്നിട്ട് കഴിഞ്ഞു പരത്തിലെന്തിരിക്കുന്നു? ധ്വം ജസ്ത്വം വരുന്നു. എന്തുവരുന്നു? ഷ്ടുത്വം വരുന്നു. ധ്വമ്മിനെന്തുവരും? ഷ്ടുത്വം വരുന്നു, ജസ്ത്വം വരുന്നു, അയഡ്വം അയക്ഷി അയക്ഷോഹി അയക്ഷിത തനുവിസ്താരയും സകർമ്മകമാണോ? കർമ്മണി പ്രത്യയം വരുന്നു. തനു യാ തേന്നിരിക്കുമ്പോ അടുത്ത സൂത്രം വരുന്നു തനുതേർ യക്കി. ആകാരം അന്താദേശോ വാസ്യാണ്. തന്നിന്റെ നഗാരത്തിന് ആകാരം വന്നു, സവർണദീർഘം വന്നു. തായത്തെ തനയാതെ തന്യത്തെ ചെട്ടിൽ വരുമ്പോ എന്തുവരുന്നു? തന്നാണ് ദത്വം എന്ന് കലാദേശം. ആ അവിടെ എന്തുവരുന്നു? തന്നെ എന്തുവരുന്നു? അതയൽ മധ്യനാദേശാദേൽ നടി പ്രകാരം എന്തുവരുന്നു? ഏത്തും അഭ്യാസലവും വരുന്നു. തേനേ തേനാദേ തേനിരെ തേനുഷേ തേനാ തേനധ്യേ തേനേ തേനുഹി തേനു തനു ദിവസമായിട്ടാണോ എന്നിട്ടാണോ? സേട്ടാണ്. അപ്പൊ എന്തുവരുന്നു? തനു എട്ട് തനിത തനിതാ ഇവിടെ ആകാരം അന്താദേശം വരത്തില്ലേ? വൃത്തിയിൽ എഴുതിയിട്ടുണ്ടോ എക്കൊന്ന്? സൂത്രത്തിലുണ്ട്, അത് മതി. വൃത്തിയിൽ വേണമെന്നില്ല, വൃത്തിയിലൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒന്ന് വരുന്നു, തനിഷ്യത്തെ നോട്ടിലെ തനോദയരക്കി വന്നിട്ട് ആത്തുമെന്ന് തായത്തെ തായത്താം ലിട്ടിൽ വരുമ്പം അതന്യത അടുത്ത് ചിണ്ണു വരുമ്പോ എന്ന് വരുന്നു, അതാനി ചിണു ലുക്ക്, തപസ്സന്താപ എന്ന് പറയുന്ന ധാതു. ചിണ്ണുദ്ഭാവം വരൂ, തണ്ണ് ധാതുവിന് ചിണ്ണുദ്ഭാവം വരൂ. അജന്തം ഉണ്ടോ? അജ്ഞനാഗമ എന്ന് പറഞ്ഞിട്ട് അജന്തമാണോ? അജന്തമാണോ? അജ്ഞന ഗ്രഹദൃശാം. തപസ്സന്താപ എന്ന് പറയുന്ന ധാതു സേട്ട അല്ല, സകർമ്മകമായും അകർമ്മകമായും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്തുവരും? തപ്യതേ തപ്യേതേ. ഇവിടെയും ലിട്ടില്ല, എന്തോരും അതേ മധ്യാനാദേശത്തെ എന്തുവരുന്നു? തേ പേ തേ പേ തേപാതേ. തപ്ത അനട്ട് ധാതുവായോണ്ട് എന്തോരും? തപ്ത അടുത്ത് തപ്സ്യതേ തപ്യതാം അതപ്യത തപ്യേത തപി എന്ന് വരും. ഖരിജ ചർത്തവും വരത്തില്ലേ? വരത്തില്ലേ? എന്നായിക്കോട്ടെ. ലുങ്ങിൽ വരുന്നു തപോ അനുതാപേച്ച തപസ്ലേ ചിണ്ണസ്യാ. ഇവിടെ ചിണ്ണനെ നിഷേധിക്കുന്നു. ചിണ്ണനെ നിഷേധിച്ച എന്തോരും? സ്വിച്ച് വന്നു കഴിഞ്ഞാൽ എന്തോരും? ആ താപ്പ് സ്വിച്ച് താന്നിരിക്കും. എന്തോരുന്നു? ജലവ് ജലി അതപ്താന്ന് വരും. പക്ഷെ ഇവിടെ പറയുന്നു അനുതാപാർത്ഥത്തിൽ വീണ്ടും ദുഃഖിക്കുമ്പോ തപ്പിൽ നിന്ന് എന്തുവരുന്നു? അനുതാപാർത്ഥത്തിൽ ചെണ്ണു വരുന്നു. ചെണ്ണു നിഷേധിക്കുന്നു. കർമ്മകർത്തരീലം അതിന് വരുന്നതാണ് അവിടെ പഠിക്കും അനുതാപത്തിൽ. താപത്തെ തുടർന്ന് തപിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? അനുതാപം. അനുതപ്ത പാപേന, പാപം കൊണ്ടവൻ എന്ത് ചെയ്യുന്നു? തപിക്കുന്നു എന്ന് പറയുന്നിടത്ത് എന്ത് വരുന്നു? ഇത് വന്നു അന്വതപ്ത, അന്വതപ്ത, അനുഅതപ്ത, അന്വതപ്ത. അനുതാപത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അനു കൂടെ ചേർത്ത് അന്വതപ്ത എണ്ണൊന്ന് അന്വതപ്ത. അടുത്തെന്ത് വരുന്നു? നിഷേധിച്ചു, ചിഹ്നം നിഷേധിച്ചു. ഏത്? ആ അല്ലാത്തടത്ത് വരാം, ചിഹ്നം വരാം. അനു വരത്തില്ലല്ലോ, അനു വരുന്ന ഇവിടെ അനുതാപത്തിൽ, അല്ലെങ്കിൽ കേവലമായ തപുധാതു. തപുധാതു എന്ന് എന്തുവരും? കർമ്മകർത്തരിയിലും അനുതാപത്തിലുമാണ്. ബാക്കി രൂപം അങ്ങനെ വരും. ചിണ്ണ് തായലല്ലേ വരത്തുള്ളൂ, ബാക്കിയുള്ളിടത്തൊക്കെ എന്തുവരും? ആതാം അവിടെ എന്തുവരും? ജസ്തു വന്നിട്ട് അടുത്ത് ടെങ്ങില് അദബ്സ്യത. ഇവിടെ പറയുന്നു ഗുമാസ്തേതി ഈത്തും. ഈത്ത് വരും കിത്തൽ, ഈത്തും വന്നിട്ട് എന്തുവരും? ദീയത്തെ. ലട്ടിൽ എന്തുവരുന്നു? ദാ. ദിത്തം വന്നു, പ്രസം വന്നു, ദത്ത. ഏ എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു? ആതോലോപ വീടിച്ച. ദത്തേ ദത്താതേ ദതിരേ ദതിഷേ ദത്താതേ ദത്തേ ദതിവഹയെന്നാണ്. ആതോലോപ വീടിച്ച ലോപിച്ചിട്ട് ദതിവഹേ. എട്ട് വരുന്നില്ലേ എല്ലായിടത്തും? ക്രാദ്യന്യോരടി അനിട്ട് ധാതുവാണ്, അതുകൊണ്ട് ലുട്ടിൽ എന്തുവരും? ദാത. അവിടെ ഈത്തും വരൂ. ഗുമാസ്താകലി ഈത്തും വരൂ. വരുന്നില്ല, കിത്തില്ലാത്തുള്ളു. ദാസ്യത്തെ ദീയതാം. അവിടെ ഈത്തും വരുന്നു, കിത്തുള്ളുണ്ട്. ദീയതാം അതീയത ദീയേത ആശലിങ്ങനെ വരുമ്പം ദാസ് ഇട്ട് സിട്ട് അവിടെ വരുന്നു. എന്താണ് ആതോ യുക്ചിൻ കൃതോഹോ? ആദം താന യുഗാമാസ്യാണീ കൃത്തിച്ച. ഓ, ഇത് ദാദാതു എന്ന് പറയുന്നത് എന്താണ്? അഗന്ധമായോണ്ട് എന്തുവരും? എല്ലായിടത്തും ഈ സൂത്രം പ്രവർത്തിക്കും. യുക്ക് വരുന്നു, യുക്ക്. യുക്ക് എല്ലായിടത്തും വരുന്നു. വരാത്തത് നേരത്തെ ഒരു വിധം. ഇതെന്ത് വരുന്നു? ആദന്താന യുഗമാസ്യാദ് ചിനി കൃതി ജനത്തി കൃത്തിച്ച. ഇവിടെ ചെണ്ണ് വരും, ചെണ്ണോദ്ഭാവം വരുമ്പോൾ എന്ത് വരുന്നു? എട്ട് വരുന്നു. അല്ലെങ്കിൽ നേരത്തെ ശ്രദ്ധിച്ചറിവും, ചെണ്ണോദ്ഭാവം വരുന്ന വർഷത്തിൽ എന്താ വരുന്നു? പരത്തിൽ എട്ട് വരുന്നു, യുക്ക് വരുന്നു, ദായു ഈത ദായിത എന്ന് വരുന്നു. ദായിത ചിൺമത്ഭാവം വരുന്നതുകൊണ്ടാണ് യുക്കും ഇട്ടും വരുന്നത്. ചിൺമത്ഭാവം വരാത്ത നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ റിട്ടിൽ എന്ത് വരുന്നു? ദായിഷ്യത്തെ ആശയില്ലെങ്കിലും എന്ത് വരും? ചിൺമത്ഭാവം വരുന്നു, യുക്കും വന്നിട്ട് ദായിഷീഷ്ട വരാത്ത വർഷത്തിൽ ദാസിഷ്ട. ലുങ്ങിൽ വരുമ്പോ ആ ദാ ചിണ്ണു വന്നു കഴിഞ്ഞാൽ യുക്ക് വരുമല്ലോ, അപ്പൊ അദായി അദായി എന്ന് വരുന്നു. ചിണ്ണു വന്നാൽ യുക്ക് വന്നിട്ട് അദായി ചിണ്ണു ലുക്ക് വന്നു. ആ ദാ ചിണ്ണോദ്ഭാവം വിട്ടു വരുമ്പോ അദായിഷാതാം വരാത്ത വർഷത്തിൽ എന്ത് വരുന്നു? ിംഗ് ബേസ് നമ്മൾ പഠിച്ച സൂത്രം ഏത് വരുന്നു? ഏതാണ്? ഉണ്ടോ അങ്ങനൊരു സൂത്രം പഠിച്ചിട്ടില്ലേ? എന്താണ് എന്റെ വൃത്തി? അനയോര് തന്താദേശിത്വമാകുന്നു. അപ്പോ എന്ത് വരുന്നു? അദായിഷാതാം അധിഷാദ രണ്ടിലും വരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന രൂപങ്ങൾ അദായിഷാദാം അദായിഷത അദായിഷ്ട അദായിഷാദാം അദായുദ്ധം അദായുദ്ധം അദായിഷ അധിഷാദാം ഇതേപോലെ തന്നെ വരുന്ന അടുത്ത് ധാന്യധാരണ പോഷണയോ ധീയതേ ധീയതേ എന്നിടത്തെ സൂത്രം പ്രവർത്തിച്ചു. ഉമാസ്താക പാജഹാദിസാം അതിൽ ഈത്തും വന്നു ധീയത്തെ ധീയത്തെ ധീയന്തേ അവിടെയും ലിറ്റിൽ എന്തുവരും? ധാ ദിത്വം വന്നു, അഭ്യാസകാര്യം വന്നു, ദധാതെ രണ്ട് രൂപം വീതം വരുന്നു. ലുട്ടില് എന്താണ്? ധാ അജന്തമായതുകൊണ്ട് ചിൻമദ്വാഹം വരുമ്പോ യുക്ക് വരും. എന്തുവരും? ദായിത എട്ടും വന്ന് യുക്കും വന്ന് ധായിത ദായിതാരോ അത് വരാത്ത വർഷത്തിലോ ധാത ലുട്ടിൽ അങ്ങനെ വരുന്നു. ധായിഷ്യത്തെ വരാത്ത വർഷത്തിലോ ദാസിത അതായത് ലുട്ടും യുക്കും വരുമ്പോ ധായിഷ്യത്തെ അല്ലെങ്കിൽ ധാസ്യത്തെ. ലോട്ടിൽ വരുമ്പോഴോ ധീയതാം സൂത്രം ഏത് വരുന്നു? കുമാസാദിസാം ഹലി ഈത്തും വന്നിട്ട് ധീയതാം ധീയതാം ധീയന്താം ധീയസ് അങ്ങനെ വരുമ്പോ എന്ത് വരുന്നു? അധീയത അധീയതാം അധീയതാം ഇതിലിങ്ങനെ വരുമ്പോ ധീയേത ആശങ്കയിൽ വരുമ്പോ എന്ത് വരുന്നു? ആതോ യുക് ചിൻകൃതോ ഇട്ടും യുക്കും വന്നിട്ട് എന്ത് വരുന്നു? ധായിഷിഷ്ട ധായിഷിയാസാം വരാത്ത വർഷത്തിലോ ധാസിഷ്ട ദാസിയാസാം ദാസി ലിംഗിൽ വരുമ്പോഴോ ചിണ് വരുമ്പോ അവിടെ യുക്ക് വന്നിട്ട് ആ ധായി ചിണോ ലുക് അടുത്തെന്ന് വരുന്നു അധായിഷാതാം അത് വരാത്ത വർഷത്തിൽ അധാ സിച്ചിരിക്കുമ്പോൾ എന്ത് വരുന്നു? സ്ഥാഘോരിച്ച അധിഷാദാം അധിഷത ഡെങ്കിൽ എന്ത് വരുന്നു? അധായിഷ്യത അല്ലെങ്കിലോ അടുത്തെന്ത് വരുന്നു? ഭജ സേവായ ഭജ്യതേ ഭജ ലിട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? അങ്ങനെയാണോ? അവിടെ എന്ന് വരുന്നു സൂത്രം. എന്താണ് എന്റെ വൃത്തി? കിതി ലടി ചേടി ധരിച്ച തൃഫല ഭജ തൃപശ്ച ഭേജേ ഭേജാദേ ഭേജിരേ ഭേജുഷേ ധനിച്ച ഭേജാദേ ഭേജിദ്വേ ഭേജേ. എങ്ങനെ? ഓ ഭഞ്ചാണല്ലേ ഭജവെ നമ്മൾ ശ്രദ്ധിച്ചെന്ന് വെച്ചോളൂ. ഭഞ്ചാണെങ്കിൽ എന്ത് വരുന്നു? ഭഞ്ചാണെങ്കിലും ഇങ്ങനെ തന്നെ വരും. ഇങ്ങനെ ഭജ്യതേ, പക്ഷെ ലെട്ടിൽ വരുമ്പോ എങ്ങനെ വരും? ബബഞ്ചേ ബബഞ്ചാതേ ബബഞ്ചിരേ ബബഞ്ചേ ബബഞ്ചാതെ. ഇവിടെ ലുട്ടിൽ വരുമ്പോഴോ ഭഞ്ച് താനിട്ടാണ്. അവിടെ അനുസ്വാര പരസവർണം വന്നിട്ട് എന്തുവരും? ഭഞ്ചിന് ജകാരത്തിന് എന്തുവരും? കുത്തും വരും. ഭംഗ്ത ജകാരത്തിന് കുത്തും വന്നു. പൂർവ്വത്തിന് അനുസ്വാര പരസവർണം വന്നിട്ട് ഭംഗ്ത ലുട്ടിൽ വരുമ്പോ എന്തുവരുന്നു? ഭഞ്ച് അവിടെ എന്തുവരുന്നു? കൊത്തും വന്നു. ഷഡോക്ക സി വരൂ, അത് വരില്ലല്ലോ. കായല്ലേ ഇരിക്കുന്നു. പരത്തിൽ എന്തൊരു ഷത്തും വരും. പൂർവത്തില് അനുസ്വാരമാകുന്നു ഭംഗ്ഷ്യതേ ഭംഗ്ഷ്യതേ ഭംഗ്ഷ്യതേ. ഭജ്യത എന്ന് പറയുന്നിടത്ത് എന്തുവരുന്നു? ഭഞ്ചാണ്. നമ്മ ലോപിച്ചു ഭജ്യതാം അനേതാലവതായ കിങ്തി ഭജ്യതാം ഭജ്യതാം അഭജ്യത ഭജ്യത ഭജ്യത. അവിടെ നിങ്ങൾ ആശങ്കയിൽ വരുമ്പോ എന്തുവരുന്നു? കിത്തില്ല, അതുകൊണ്ട് നഗാരം ലോപിക്കില്ല. ഭഞ്ച് സ്വിച്ച് പരമരിക്കുമ്പോ എന്തുവരുന്നു? അവിടെ കുത്തും വന്നു. പരത്തിൽ സകാരത്തിൽ ഷത്തും വന്നു. പൂർവത്തിൽ അനുസ്വാര പരസ്യം വരുന്നു ഭംഗ്ഷിഷ്ട. ഇവിടെ വിശേഷിച്ച് വരുന്ന സൂത്രം ഭഞ്ചേഷ്ട ചിണി നലോപോവാസ്യ. ആ ഭഞ്ച് ചിട്ടു വന്നു. ആ ഭഞ്ചി ചിണ്ണിനെടുക്കു വന്നു. പൂർവത്തിലെ നഗാരത്തിന് വികല്പമായിട്ട് ലോകം വന്നു. അതുകൊണ്ടെന്ത് വരുന്നു? ഇവിടെ കിത്തില്ല, അതുകൊണ്ടാണ് ഇവിടെ വികല്പമായിട്ട് ലോമിച്ചത്. ആ ഭജി ഉപതാക്കി വൃദ്ധി വന്നിട്ട് അഭാജി. നഗാരം ലോപിച്ചില്ലെങ്കിൽ അഭഞ്ചി എന്ന് വരുന്നു. പിന്നെ ആ ആ ഭഞ്ച് സ് അവിടെ എന്തുവരുന്നു? കുത്തും വന്നു, ഷത്തും വന്നു. പൂർവത്തിന് അനുസ്വാര സവർണം വന്നു. അപക്ഷാത അപക്ഷ ജകാരത്തിന് കുത്തും വന്ന് ജസ്തും വന്നു. പൂർവ്വത്തിലെ പരസവം അബന്ധം ക്ഷ്യത കുത്തും വന്നു. പൂർവ്വത്തിന് അനുസ്വാര പരസവർണം വന്നു. പരത്തിൽ ഷത്തും വന്നു.